എന്ന് പറയുന്നത് കേൾക്കുമ്പോഴും ഉണ്ടാകാം, പിന്നെ ചിന്തിക്കുമ്പോഴും ഉണ്ടാകാം. ചിലർക്ക് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകും, ചിലർ ചിന്തിക്കുമ്പോൾ ഉണ്ടാകും. കേൾക്കുമ്പം ഉണ്ടാകുന്ന ബോധം, കേൾക്കുമ്പോൾ ഒരു ബോധം ഉണ്ടാകില്ല, എന്നാൽ പിന്നെ ചിന്തിക്കുമ്പോൾ ബോധം ഉണ്ടാകും. ചിന്തിക്കാൻ എന്തെങ്കിലും ഒരു തുമ്പ് വേണം ചിന്തിക്കാൻ. ചില പറയുന്നത് ഒന്നും മനസ്സിലായില്ല, ഒന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞു ആ വിഷയത്തെക്കുറിച്ച് പിന്നെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ മനസ്സിലായാൽ ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഈ പറയുന്ന ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാകാത്ത ഒരു ഭാഷയിൽ, ഭാഷ നമുക്കറിയിക്കും, നമ്മുടെ മുമ്പിൽ എഴുന്ന ഒരാൾ സംസാരിക്കുകയാണ്, നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റും? കാരണം നമുക്കൊന്നും അറിയുന്നില്ല. അപ്പോൾ കേൾക്കുന്ന കാര്യം കുറേയൊക്കെ മനസ്സിലാകുകയും എന്നാൽ പൂർണ്ണമായും മനസ്സിലാകാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കും. അല്ല, ഒരാൾ ചിലപ്പോൾ കേൾക്കുമ്പോൾ തന്നെ കാര്യം പിടികിട്ടും, ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിന്ത എന്ന് പറയുന്നത്, ചിന്തിക്കുക എന്ന് പറയുന്നത് സാധാരണ ഉപദേശത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരാൾ പറഞ്ഞു കൊടുക്കുന്നു, ഒരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നു, ഗുരു പറയുന്നത് കേൾക്കുന്നു, ശിഷ്യൻ ചിന്തിക്കുന്നു. ഇതാണ് പഴയ രീതി. ഇന്നാണെങ്കിൽ അങ്ങനെയല്ല. എങ്ങനെ ചിന്തിക്കാൻ പറ്റും? വായിച്ചാൽ എഴുത്തുമാനി വന്നപ്പോൾ എന്ത് ചെയ്തു? മനുഷ്യൻ എഴുതി വയ്ക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. അപ്പോൾ വായിച്ചും ചിന്തിക്കും. കേട്ട് ചിന്തിച്ചാലേ അറിവുണ്ടാകുന്നില്ല, വായിച്ച് ചിന്തിച്ചാലും അറിവുണ്ടാകും. പക്ഷെ കേൾക്കുന്ന കുറച്ചുകൂടി സൗകര്യമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ കേട്ടിട്ടൊരാൾ ചിന്തിക്കേണ്ടി വരുന്നേപ്പോൾ പൂർണ്ണമായിട്ടും മനസ്സിലാകാതെ വരുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യത്നം, അതാണ് ചിന്ത. അപ്പം മനസ്സിലാക്കുന്നതിന് മൂന്ന് തടസ്സങ്ങളാണ് ഉള്ളത്. ശരിക്കും മനസ്സിലാക്കുന്നതിന് ഏതൊക്കെയാണ്? പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, അതാണ് തടസ്സം. അജ്ഞാനം, സംശയം, വിവേകം. ഒരാളൊരു കാര്യം പറയുമ്പോൾ കുറേയൊക്കെ മനസ്സിലായി, കുറേ ഭാഗങ്ങൾ മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ അറിയുന്നില്ല, ഞാൻ എനിക്ക് അറിയുന്നില്ല, പിടികിട്ടുന്നില്ല. പിന്നെ സംശയം, എന്താ കേട്ടത്, അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ, കേട്ടതിൻ്റെ താല്പര്യം എന്താണ്, അത് ഈ രീതിയിലായിരിക്കും, അത് അതേ രീതിയിലായിരിക്കും, അതോ മറ്റൊരു രീതിയിലായിരിക്കും, അതോ ഇതോ എന്ന് ചിന്തിക്കുക, സംശയം വരിക. അപ്പോൾ അറിവിന് അറിഞ്ഞില്ലെങ്കിലും അറിവുണ്ടാകത്തില്ല, സംശയം വന്നാലും. പിന്നെ മൂന്നാമത്തേണ് എന്ത്? വിധി. നേരെ വിപരീതമായി ധരിക്കുക. ചക്ക എന്ന് പറഞ്ഞാൽ ചുക്കെന്ന് മനസ്സിലാക്കും. അങ്ങനെയും മനസ്സിലാക്കാം. അപ്പോൾ കാര്യം പറഞ്ഞത് എന്താണോ ഉപദേശിച്ചയാൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് ഉദ്ദേശിച്ചത് താല്പര്യപ്പെട്ടത് അന്നോക്ക് മനസ്സിലാകാൻ കഴിയാത്തവരും മറിച്ച് നേരെ വിപരീതമായി മനസ്സിലാകും. ഒരാളോട് പറയുകയാണ് നീ ആത്മാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴഞ്ചാരിയോ ഞാനെന്ന് പറഞ്ഞാൽ ഇന്നാര് ഇന്ന സ്ഥലത്ത് ഇന്നാരുടെ മകനായി ജനിച്ച ഇന്നാര് ഇത്രയും കാലം ജീവിച്ചിരുന്നു പുരുഷനാണെങ്കിൽ സ്ത്രീയാണ് യുവാവാണെന്നെങ്കിൽ വൃദ്ധനാണ് അങ്ങനെയൊക്കെയുള്ള ഈ ഞാൻ ആത്മാവാണ് എന്ന് ചിലപ്പം ധരിച്ചാൽ അതാണോ പറഞ്ഞാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആത്മാവ് എന്ന് പറയുമ്പോൾ നീ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഞാൻ ആത്മാവാണെന്ന് വെച്ചാൽ പിന്നെ ആത്മാവെന്ന് പറയുന്നത് എന്താ അവിടെ അർത്ഥം? നീ എന്ന് പറഞ്ഞാൽ എന്തെന്നും മനസ്സിലാക്കി, ആത്മാവെന്ന് പറഞ്ഞാൽ എന്തെന്നും മനസ്സിലാക്കി, നേരെ വിപരീതമായി. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അജ്ഞാനം, സംശയം. ഒരാൾ നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മറി അതെന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ ആഗ്രഹമാണ്. ഈ പറയുന്നതൊക്കെ ശരിക്കും മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മളെ കടന്നു പോകുന്ന ഈ മൂന്നിലൂടെ ആയിരിക്കും. ചിലപ്പോൾ അജ്ഞാനമായിരിക്കും, ചിലപ്പോൾ സംശയമായിരിക്കും, ചിലപ്പോൾ നേരെ വിപരീതം. ഇപ്പോൾ പറയുന്ന വിഷയം എന്താണെന്ന് ധരിക്കാൻ പറ്റും. നീ ആത്മാവാണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ധരിക്കും. അപ്പോൾ ഇത് സാറിന് ഏത് വിഷയത്തെ സംബന്ധിച്ചും, കണക്കോ സയൻസോ ആത്മാവിനെ കുറിച്ചല്ല, ലോകത്തേത് വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പോയാലും ആദ്യം ഉണ്ടാകുന്നതാണ് ഈ മൂന്ന് പ്രശ്നം. ചിലപ്പോൾ പറയുന്ന വ്യക്തമായി ധരിച്ചെന്നും വരും, അങ്ങനെ സംഭവിക്കാം. സാധാരണഗതിയിൽ ഈ മൂന്നിനും കൂടെ പോകും. അപ്പോൾ ഇത് മാറണം, ശരിയായ ബോധം വരണമെങ്കിൽ. അപ്പോൾ അതിനെന്താ വഴി? അങ്ങനെയുള്ള വഴിയാണ് ചിന്തിക്കുക. മായ മതി അറിവാൻ മനനം എന്നെല്ലാം പറയുന്ന അതാണ് മനനം, ചിന്ത. അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ചെല്ലു പറയും, ശരി പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നീ പറയുന്നതൊക്കെ കേൾക്കാം, പക്ഷെ പലപ്പോഴും അങ്ങനെയാണ്, പറയുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. കേട്ട് തീർന്നിട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, പറ്റും പിന്നെ ചിന്തിക്കാൻ പറ്റില്ല. ചിന്ത മനനം, നമുക്ക് മനനം എന്താണ് ഒരുപാട് സ്ഥലത്ത് പറയും. ഇവിടെ ഇപ്പം പറയാൻ പോകുന്നു അതാണ്. ഇപ്പം ചിന്തിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇപ്പം ചിന്തിക്കുന്ന എങ്ങനെ? നമ്മളോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമുക്ക് പാടാൻ പറ്റുമോ? എല്ലാവർക്കും പറ്റുമോ? പക്ഷെ കൂട്ടത്തിൽ പാടാൻ ആരും പാടും. അതുപോലെയാണ് ചിന്ത എന്ന് പറയുന്നത്. ആസ്വാദി നമ്മൾ ഒരാൾ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴുന്നതും ചിന്തയാണ്. കൂട്ടത്തിൽ പാടുന്നു എന്നേ ഉള്ളൂ, ഒറ്റയ്ക്കല്ല പാടുന്നു. എന്നുവെച്ചാൽ പറയുന്നതിന് നമ്മൾ പിന്തുടരുകയാണെങ്കിൽ അപ്പം ശരിക്കും നമ്മൾ നമ്മുടെ മനസ്സ് കേൾക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ ചിന്ത നടക്കുകയാണ്. അല്ലേ? കേൾക്കുമ്പോൾ തന്നെ ചിന്തയും നടക്കുകയാണ്. ഒരാൾ എങ്ങനെയാണോ പറയുന്നത് അതിനെ തന്നെ നമ്മൾ വേറെ നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഒരു മണിക്കൂർ ഞാനിവിടെ ഇരുന്ന് പറയും ഒരു മണിക്കൂർ നിങ്ങൾ കേൾക്കും. ഈ കേൾവി എന്ന് പറയുന്നു മനസ്സിനെന്ത് നടക്കുന്നു, ചിന്തയാണ് നടക്കുന്നത്. ചിന്ത നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് പറയുന്നതിന് അതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ചിലടത്ത് മനസ്സിലാകില്ല. ഇപ്പം ചിന്തിക്കും എന്താ പറഞ്ഞത്, ഇനി മനസ്സിലായതിനെ കുറിച്ച് കുറച്ച് കൂടുതലായിട്ടൊക്കെ ചിന്തിക്കും. കേൾവി എന്ന് പറയുമ്പം അവിടെ മനസ്സിൽ ചിന്തകളൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കേട്ട വിഷയം നമ്മൾ മറ്റൊരാളെ വേണ്ടി ചർച്ച ചെയ്യുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നു, മനസ്സിൽ ചിന്ത നടക്കുന്നു. കേൾക്കുന്നതിനാണ് സാധാരണ എന്ത് പറയുന്നത്, ശ്രവണമെന്ന് പറയുന്നത്. പഴയകാലത്ത് പറഞ്ഞില്ലേ, പഴയകാലത്ത് എഴുത്തുമാനെ അറിയാത്തതുകൊണ്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ, എന്താണോ ശ്രവണം. ഈ ശ്രവണം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഗതിയാണെന്നൊന്നും ധരിക്കണ്ട, ഇത് എഴുത്തുമാനെ അറിയാത്തതുകൊണ്ടുള്ള ഒരു സംഗതിയാണ്. എഴുത്തുമാനെ അറിയാത്തവരെന്ത് ചെയ്യുന്നു, കേട്ടുമ്പോൾ പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. അതായത് വേറെ സംഗതിയൊന്നുമില്ല. അപ്പം തന്നെ മനനവും നടക്കുന്നു. അപ്പോൾ ഈ ശ്രവണമെന്നും മനനവും എന്നൊക്കെ പറയുന്ന ഒന്ന് തന്നെ. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളതിനെ നിങ്ങളുടെ മനസ്സതിനെ പിന്തുടരുന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ശ്രവണമുണ്ട് മനനവുമുണ്ട്. ഒരേ സമയം മനസ്സിലാണ്. അതാണ് ചിന്തിക്കുന്നതിന് എല്ലാവരുടെയും മനസ്സിന് ശക്തി ഉണ്ടാകത്തില്ല. ഒരു വിഷയത്തെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ ചിന്തിക്കാൻ ശേഷിയുള്ളവരാണ് വലിയ ചിന്തകന്മാരും വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്നത്. എന്നുവെച്ചാൽ സ്വതന്ത്രമായിട്ട് അങ്ങനെ ചിന്തിക്കാൻ പലർക്കും കഴിയത്തില്ല. അത് അതിലേക്ക് വരുന്നു. അതിനടുത്ത് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു വിഷയത്തിൽ ചിന്തിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. അങ്ങനെ ഒരു വിഷയത്തിൽ മനസ്സിനെ ഊന്നി നിർത്തി ചിന്തിക്കുന്നവരാണ് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കുന്നത്. ഏത് രംഗത്തായാലും അതിന് ശേഷി ഉണ്ടെങ്കിൽ പറ്റും. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയാണ്, കേൾക്കുമ്പോഴുള്ള ചിന്ത അത്രയേ ഉള്ളൂ. കേൾക്കാതിരുന്നാൽ പിന്നെ ചിന്ത വിഷയ ഇത് ഉറപ്പിച്ച ചിന്ത ഉണ്ടാകത്തില്ല. മനസ്സിൽ ചിന്തകൾ നടന്നുകൊണ്ടേ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് കാര്യമില്ല, അവിടെ ചിന്തിക്കുന്നത് എന്തായിരിക്കും, കണ്ടതും കേട്ടതും എന്തെങ്കിലുമൊക്കെ ഒരു നിറയും കുറിയൊന്നും ഇല്ലാതെ മനസ്സ്, അത് ചിന്തയല്ല, അത് മനസ്സിൻ്റെ പെട്ട് പൊട്ടിയ പട്ടം പോലെയുള്ള മനസ്സിൻ്റെ ഒരു പോക്കാണ്. എന്തെങ്കിലുമൊക്കെ മനസ്സിലിങ്ങനെ ചിന്തകളിങ്ങനെ നടക്കും. നമ്മളേതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സിനെ നിർത്തണമെന്ന് വിചാരിച്ചാൽ മനസ്സ് അവിടെ ആയിരിക്കത്തില്ല. അങ്ങനെ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ മനസ്സിനെ നിർത്തി ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് പുതിയ പുതിയ അറിവുകളൊക്കെ ഉണ്ടാകും. അതെല്ലാവർക്കും കഴിയത്തില്ല. സാധാരണഗതിയിൽ ആൾക്കാർ ചിന്തിക്കുന്നതിനൊരു അവലംബം വേണം, എന്തെങ്കിലും ഒരു അവലംബം വേണം. നമ്മളൊരാൾ വേറൊരാളോട് സംസാരിക്കുന്നു അഭിമുഖമായി, അപ്പോൾ അതൊരു അവലംബമാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ചിന്തകളാണ്. അല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയത്തിൽ ആഗ്രഹിക്കുന്ന പോലെ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ മനസ്സ് ഇങ്ങനെ കെട്ടുപൊട്ടിപ്പോയി എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചാൽ ചിന്തിക്കും. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിലല്ല കാര്യങ്ങൾ നടക്കും, നമ്മുടെ സ്വാതന്ത്ര്യത്തിനപ്പുറം നടക്കുകയാണ് മനസ്സിങ്ങനെ ചിന്തിക്കുന്നു. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, അവിടെ എത്തുന്നത് വരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തെ മനസ്സിൽ ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നിൻ്റെ അങ്ങോട്ട് മുമ്പ് ഒരു കാക്ക പറക്കുന്നു, പിന്നെ കാക്കയെക്കുറിച്ച് ചിന്തിക്കരുത്. പട്ടി ഓടുന്നു, പിന്നെ പട്ടിയുടെ പൂർവ്വകാലം ചിന്തിക്കരുത്. നമ്മളെന്ത് വിഷയമാണോ ചിന്തിക്കണമെന്ന് വിചാരിക്കുന്ന ആ വിഷയം തന്നെ ചിന്തിക്കുന്നു. അത് ഓർമ്മിക്കുന്നതാകാം, പിന്നെ ചിന്തയെന്നും പലപ്പോഴും നമ്മൾ പഴയ കാര്യങ്ങൾ ഓർക്കുകയാണ്. അതാകും പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഓർക്കുന്നു, അതുമാകാം. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുന്നു, എന്തുകൊണ്ടങ്ങനെ, എന്തുകൊണ്ടങ്ങനെ ആയിക്കൂട, അങ്ങനെ. അങ്ങനെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിൽ വരും. അങ്ങനെ ചിന്തിക്കാൻ പറ്റിയാൽ പ്രജ്ഞ ഉള്ളവർ പ്രജ്ഞാവാൻ എന്നൊക്കെ പറയുന്നതാണ്. അല്ല, നമ്മൾ ഇവിടുന്ന് അതുവരെ പോകുമ്പോൾ പല കാര്യങ്ങളും ചിന്തിക്കും. ശത്രുവിനെ കുറിച്ച്, മിത്രത്തെക്കുറിച്ച്, അടുത്തവന് പാര വയ്ക്കുന്നതിനെ കുറിച്ച്, അങ്ങനെ പല കാര്യങ്ങളും ചിന്തിക്കും. അതിന് കാര്യമുണ്ട്, അത് കെട്ടുപൊട്ടിയ പെട്ടെന്ന് പോലെ. ഇപ്പോൾ ഒരു വിഷയം നമ്മൾ മനസ്സിൽ നിർത്തി ചിന്തിക്കുകയോ ഓർക്കുകയോ ചെയ്യാൻ കഴിഞ്ഞാൽ അവിടെയാണ് ശരിക്ക് നമ്മുടെ സ്വതന്ത്രമായ മനനം എന്ന് പറയുന്നത്. അതിന് ശേഷിയുണ്ടെങ്കിൽ അതിന് നിരാലംബമായിട്ട് പരാശ്രയം കൂടാതെ എന്ന് പറയും. അതിന് ശേഷിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരാളുമായിട്ട് സംസാരിക്കുന്നു, ചർച്ച ചെയ്യണം. അതും നമ്മുടെ മനസ്സിൽ ചിന്തകളാണ്, അതൊരാലംബം. ആ ചർച്ച നടത്തുന്നത് പോലെയാണ് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും രണ്ടും ഒരുപോലെയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ചിന്ത കുറച്ചേ നടക്കത്തുള്ളൂ. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. പഠിപ്പിക്കുമ്പോഴാണെങ്കിലോ, പഠിപ്പിക്കുകയാണെങ്കിൽ മനസ്സ് കൂടുതൽ ഏകാഗ്രമാകും, മനസ്സ് അലർട്ടാകും, അപ്പോൾ കൂടുതൽ ചിന്തിക്കും. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നമ്മളൊരു കാര്യം പഠിച്ചാൽ അത് പഠിപ്പിക്കണം, നിർബന്ധമായി പറയുന്നതാണ്. പഴയ കാലത്ത് ഗുരുകുലങ്ങളിലൊക്കെ അങ്ങനെയായിരുന്നു, ഒരു വിദ്യാർത്ഥി വന്ന് ചേർന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവനൊരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജോലി പുതിയതായി വരുന്ന വിദ്യാർത്ഥി ആ പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരേ പാഠം തന്നെ നിങ്ങൾ 10 തവണ പഠിക്കുന്നതിന് പ്രയോജനം ചെയ്യും, ഒരു പാഠം മറ്റൊരാളെ പഠിപ്പിക്കുന്നു. കാരണം പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും പഠിക്കുന്നത്. നമ്മൾ ആരെങ്കിലും അടുത്ത് പഠിക്കുകയാണെങ്കിൽ അപ്പോൾ വാസ്തവത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ആളെ നമ്മൾ പഠിപ്പിക്കുകയാണ്. മനസ്സിലായോ? നമ്മളൊരാളെ മുമ്പേ ഇരുന്ന് പഠിക്കുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? അയാളെ പഠിപ്പിക്കുക ചെയ്യുന്നു. എന്തുകൊണ്ട്? നമ്മളെ ചിന്തിക്കാനൊരു സൗകര്യം ഉണ്ടായി കൊടുക്കുകയാണ്. സാറിന് എങ്ങനെയാണ് സംഭവം? പിന്നെ നമ്മളെപ്പോഴാണ് പഠിക്കുന്നത്? വേറെ ആളെ പഠിപ്പിക്കുന്നു, അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓ, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണല്ലോ പറ്റിയത്, അപ്പോഴാണ്. അതുകൊണ്ട് മതപ്രഭാഷണം നടത്തുന്നത് ഗുണമുള്ള കാര്യമാണ്. പക്ഷെ അത് കുറച്ച് പഠിച്ചിട്ട് നടത്തണമെന്നുള്ളതേ ഉള്ളൂ. പഠിക്കാതെ പോയി നടത്തുമ്പോഴാണ് പ്രശ്നമാണ്. കുറച്ച് പഠിച്ചിട്ടാണ് നടക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഉടൻ പഠിപ്പിക്കുമ്പോൾ പുതിയ ആശയം വരുന്നത്. ചിന്തിച്ചാലേ അത് വരത്തുള്ളൂ. അപ്പോൾ അവിടെ ഒരു അവലംബം വരുന്നു ചിന്തയ്ക്ക്. അല്ലാതെ നിങ്ങൾ ഇരുട്ടകളൊക്കെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്നാലും നിങ്ങളുടെ ഉള്ളിൽ സ്വതന്ത്രമായ ഒരു ചിന്ത നടന്നില്ലെങ്കിൽ കൊണ്ട് കാര്യമില്ല. ഇപ്പം മറ്റുള്ളവരുമായിട്ട് അത് ചർച്ച ചെയ്യുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അന്യോന്യം തത്പ്രബോധന എന്നൊക്കെ പറയും. അപ്പോഴേ ചിന്തിക്കാൻ പറ്റും. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഈഗോ പ്രശ്നങ്ങളുണ്ടും, ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ, അല്ലെങ്കിൽ ശത്രുമിത്ര വിചാരങ്ങളുണ്ട്, നിങ്ങളൊരിക്കലും അങ്ങനെ തയ്യാറാകത്തില്ല. പല പല കാരണങ്ങളാണ്, അസൂയ, അപകർഷതാബോധം. അവനുമായിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അവനും മനസ്സിലാക്കിയാലോ, അതുകൊണ്ട് വേണ്ട, ഞാൻ മനസ്സിലാക്കിയേ, അവനിത് കിട്ടാതെ പോട്ടെ, മുടിഞ്ഞു പോട്ടെ. ഇതൊക്കെ നമ്മുടെ മനസ്സിലും എൻ്റെ അത്രയാവും വലുതാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മനസ്സിൽ വരുന്നതുകൊണ്ടാണ് നന്നാവാൻ പ്രയാസമാണ്. പിന്നെ ഒരു വ്യത്യാസം കാണുന്നുണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ. അവിടെയൊക്കെ പഠിക്കുമ്പം ഒരു ഒരു ഒരു വിഷയം ഒരു സ്ഥലത്ത് പോയി നമ്മൾ അരമണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂർ ചർച്ച ചെയ്യണമെന്ന് നിർബന്ധമാണ്. ഞങ്ങളൊക്കെ പഠിച്ചപ്പോൾ അതായിരുന്നു സിസ്റ്റം. നിങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് നിങ്ങളുടെ ഈഗോയും മത്സരബുദ്ധിയും മറ്റുള്ളവർ നന്നാവുന്നതിനുള്ള അസൂയ അപകർഷതാബോധം എല്ലാം കൊണ്ടാണ് നിങ്ങൾ പരസ്പരം നിങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്തില്ല. അങ്ങനെ അവൻ നന്നാവുണ്ടാകുന്നുള്ളതാണ്. അവിടെ എന്തോ അവന് വളരെ വ്യത്യാസമുണ്ട്. നമ്മളൊക്കെ ഇവിടുത്തെ ഈ കൾച്ചറും കൊണ്ടാണ് വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആദ്യം പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ ചർച്ച ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ചർച്ച ചെയ്യാം എന്നടുത്ത്, കാരണം നമുക്ക് ഇവിടുത്തെ സംസ്കാരം തന്നെയായിരിക്കും എന്ന് വിചാരിച്ചു. അവസാനം നിർബന്ധമായി ചർച്ച ചെയ്തേ പറ്റൂ എന്നായി. അപ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ പ്രയോജനം മനസ്സിലാകുന്നത്. നമ്മൾ കൂടെ പഠിക്കാൻ ഒരാളെ ഉള്ളുവെങ്കിൽ അത് നടക്കുന്ന കാര്യമാണ്. അങ്ങനെ പഠിക്കാൻ തുടങ്ങി ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ ചർച്ച ചെയ്യാൻ തുടങ്ങി. അത് പഠനം അവസാനിപ്പിക്കുന്നത് വരെ ഒരു ദിവസവും മുടങ്ങാതെ ആ ചർച്ചയാണെന്ന്. അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ അത് തുടർന്ന് നടക്കുന്നു. അത് തന്നെ ചർച്ച തന്നെ നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ ചർച്ച ചെയ്യുമെന്ന്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പലരും പറയുന്ന ഇതാണ്. എനിക്ക് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ മറ്റവും വരുന്നില്ല. എന്താണ്, സാറാവാൻ പോയി കഴിഞ്ഞാൽ ആരും വരത്തില്ല, ഇതാ പ്രശ്നം. ഇനി ചർച്ച ചെയ്യാനെന്താ ആഗ്രഹിക്കുന്നു? എങ്ങനെയാണ് വാദ്യാരാകാൻ ആഗ്രഹിച്ച ആളെ കിട്ടത്തില്ല. ചർച്ച ചർച്ച ചെയ്യുന്നതായിരിക്കണം. നമ്മൾ പറയുന്ന അവനും കേൾക്കണം, അവൻ പറയുന്നത് നമ്മൾ കേൾക്കണം. അപ്പോൾ അങ്ങനെ അവിടേക്ക് എന്ന് വരുന്ന ഒരു ആലംബമാണ്. കാരണം നമ്മുടെ മനസ്സിനാണ് സ്വതന്ത്രമായി ചിന്തിക്കാൻ, നിരപേക്ഷമായി ചിന്തിക്കാൻ പറ്റില്ല. ജീനിയസുകൾക്കൊക്കെ അത് പറ്റും. അങ്ങനെ ചെയ്യുന്നത് മനനമാണ്. അല്ല, അതില്ലാതെ സ്വതന്ത്രമായി പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല, സ്വതന്ത്രമായും ചിന്തിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ഏത് രീതിയിലായാലും ശരിയായിട്ടുള്ള അറിവ് ഉണ്ടാകും. അങ്ങനെ ഒരു അറിവ് ഉണ്ടാകുമ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന എന്തൊക്കെയാണ്? അജ്ഞാനം, സംശയം, വിപരീതം, മൂന്നും മാറും. അതിന് ശരിയായിട്ടുള്ള അറിവെന്ന് പറയുന്നു. അതിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. എന്താണ് അടുത്തെന്താ പറയുന്നത്? അതാണ് അവിടെ പറയുന്നത്. ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധോദയം, ബോധോദയം, ബോധത്തിൻ്റെ ഉദയം, എനിക്ക് അറിവുണ്ടാകും അത്രയേ. ബോധം ഉദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവുണ്ടാകും. അതെങ്ങനെ അറിവുണ്ടാകണം? ഇപ്പോഴും നമുക്ക് അറിവുണ്ടല്ലോ, ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന അറിവ്. ഇപ്പൊ ചിന്തിച്ച് ചിന്തിച്ചതെന്ന് പറയുന്ന എന്തിനാ? ചിന്തിച്ചെന്ന് പറഞ്ഞ പോലെ ആവർത്തിച്ച് അത് നിരന്തരം. ആ നിരന്തരം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിലാകാം. നമുക്ക് പഠിക്കാം, പഠിപ്പിക്കാം, പരസ്പരം ചർച്ച ചെയ്യാം, വായിക്കാം, അല്ലെങ്കിൽ കേൾക്കാം. ഇതെല്ലാം ചിന്തയാണ്. ഇവിടെയൊക്കെ നമ്മുടെ മനസ്സ് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പം നമ്മൾ പോലുള്ള സാധാരണ മനുഷ്യൻ ചിന്തിച്ചാലും ആൽബർട്ട് ഐൻസ്റ്റീൻ ചിന്തിച്ചാലും ഒക്കെ ഒന്ന് തന്നെ, ചിന്ത തന്നെ. അപ്പോൾ ഐൻസ്റ്റീനെ പോലെ ഉള്ളവർക്ക് എന്താണ്? പരാശ്രിതമായി ഒരു വിഷയത്തിൽ മനസ്സിനെ നിർത്തി ചിന്തിക്കുന്നതിനുള്ള പ്രത്യേക ഒരു സിദ്ധി ഉണ്ടായിരുന്നു. അതാണ് സിദ്ധി. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർക്ക് അതിൽ വലിയ അറിവുണ്ടായി. അവർ ചിന്തിച്ച വിഷയത്തെക്കുറിച്ച് പുതിയ പുതിയ അറിവുണ്ടായി. നമ്മൾക്ക് ആ കഴിവ് കുറവാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിവ് ഉണ്ടാകത്തില്ല. പക്ഷെ അറിവുണ്ടാകണമെങ്കിൽ ഒരു വഴിയുള്ളൂ. എന്താണ്? ചിന്തിച്ച് ചിന്തിച്ച്. ഇതാണ് പറയുന്നത്. ഇപ്പം ഈ ബോധോദയം, ബോധം ഉദിക്കുക, അറിവുണ്ടാകുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കണം. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നതാകാം, പറയുന്നതാകാം. പറയുന്നതും ചിന്തയാണ് അല്ലേ? നമ്മുടെ പ്രഭാഷണം നടക്കുന്നു. ആലോചന എന്ന് പറയുന്ന ചിന്ത, അറിവിനും പറയുന്ന ആലോചന. അപ്പോൾ അങ്ങനെ ചിന്തിക്കണം. ചിന്തിച്ച് ചിന്തിച്ച് വരുമ്പോഴേ ഈ അറിവുണ്ടാവത്ത. പക്ഷെ അതിന് ഒന്നു പറ്റുന്നത് എന്താണ്? നമ്മൾ ചിന്ത പല വിഷയങ്ങളിലേക്ക് മാറും. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇങ്ങനെ ബ്രഹ്മചാരിമാരി ആയി ഇവിടെ ഇങ്ങനെ സേവനമൊക്കെ ചെയ്ത് ഇങ്ങനെ കഴിയുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റൂ ഈ വിഷയത്തെക്കുറിച്ച്. അതുകൊണ്ട് മനസ്സിലാവും. ഇത് കഴിഞ്ഞ് ഇനി അടുത്ത് നിങ്ങൾ സന്യാസിമാരൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നതിനടുത്ത് മറിച്ചിടുന്നത്, എങ്ങനെയാണ് ഈ വിഷയങ്ങളൊക്കെ ചിന്തിക്കാൻ പറ്റില്ല. ബോർഡെങ്ങനെ ഉണ്ടാക്കണം, ആരെ രാജിവെപ്പിക്കണം, അങ്ങനെങ്ങനെ അവിടെ നിന്ന് മാറ്റം, ഈ വിഷയം അല്ലാതെ പിന്നെ ഇതൊന്നും ചിന്തിക്കാൻ പിന്നെ പറ്റില്ല. ഇപ്പോഴും നിങ്ങൾ ചെറുപ്പക്കാരെ ചിന്തിച്ചു കളയാം. അതൊക്കെ ഇപ്പോഴേ ട്രെയിനിങ് എടുത്ത് കളഞ്ഞത്. ഇതാണ് ഞാൻ പറയുന്നത്, നാളെ ഇതൊക്കെ ചെയ്യേണ്ടത്. അതായത് വ്യവഹാരത്തിൽ, അതാരും കിട്ടുമല്ലോ. നമ്മൾ വ്യവഹാരത്തിൽ പെട്ടുപോയോ നമുക്കത് ചിന്തിക്കേണ്ടി വരും. ഈ വ്യവഹാരത്തിൻ്റെ ഒരു സ്വഭാവമാണ്, ഒരു കുറ്റമല്ല. അല്ലെങ്കിൽ കുറ്റം പറയുക, ഞാനായാലും അങ്ങനെയാണ്, നിങ്ങളായാലും. മറ്റ് വ്യവഹാരങ്ങളിലേക്ക് ഭരണം, ബിസിനസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ചേ പറ്റും, ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ അത്തരം പ്രവൃത്തികൾ ഏർപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ അതിലേക്ക് ഏർപ്പെടുമ്പം ചിന്തിച്ചു പോകും. അത് ഏർപ്പെടാതിരിക്കുന്ന കാലത്തോളം മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. എങ്ങനെ? ശരിക്കും പറഞ്ഞാൽ സ്വാമി പറഞ്ഞാണ് ശരി. അതിപ്പം കാരണം എന്താണ്? നമ്മൾ ഭരണത്തിലേക്ക് വന്ന ഏതെങ്കിലും രണ്ട് സ്വാമിമാര് കൂടി ഇരുന്നിട്ട് എന്താണ് ബ്രഹ്മം, കുത്തോഹം, കോഹം എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിവേരി വന്നിട്ട് അതെ അതെ ഒരു ചിന്തയെ ഒരു ചർച്ചയെ ഏറ്റവും വലിയ സ്വാമിയായാലും ഏറ്റവും ചെറിയ സ്വാമിയായാലും അത് സാധിക്കില്ല. എന്തുകൊണ്ട്? മനസ്സിന് മുഴുവൻ ഭരണമാണ്, ഭരണപരമായ കാര്യങ്ങളാണ്. അപ്പോൾ അതേ ചിന്തിക്കാൻ പറ്റും. അവിടെ കുറ്റമല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പം പിന്നെ ബോർഡ് പൊതുയോഗം, ബോർഡ് പൊതുയോഗം, ഇലക്ഷൻ, അതിൻ്റെ കൂട്ടത്തിൽ കേസും ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വാമിക്കും വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റും. പിന്നെ അവർ വേറെ എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ഭക്തന്മാരെ അടുത്ത് വരുമ്പോൾ അവരുടെ കുടുംബകാര്യങ്ങളൊക്കെ ചോദിക്കും. ഭാര്യയും മക്കളൊക്കെ സുഖമായി ചോദിച്ചല്ലേ പറ്റൂ. കുശല പ്രശ്നം ഇതൊക്കെ പറ്റും. വ്യവഹാരത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്തെങ്കിലും ചിന്തിച്ചാൽ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മനസ്സിലാക്കി, അല്ലാതെ ഒരിക്കലും. ഇനി നിങ്ങൾ പുറത്തുനിന്ന് ആരുമ്പം നിങ്ങളോട് ചോദിക്കത്തില്ല എന്താണ് സ്വാമി ആത്മാവ് ബ്രഹ്മം, അതും ആരും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നു. പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാലും നിങ്ങളോട് ചോദിക്കുന്ന എന്താണ്? ആ സ്വാമി എങ്ങനെയാണ്, മറ്റേ സ്വാമി എങ്ങനെയാണ്, അവൻ കള്ളനാണ്, മറ്റവനാണ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയത്തുള്ളൂ. അത് ഞാൻ ഇതൊന്നും ആർക്കും അറിയും വേണ്ട, സംസാരിക്കുകയും വേണ്ട, ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ ചിന്തിക്കുക. ഇങ്ങനെ ഇപ്പൊ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തുവരും? ബോധം ഉദിക്കും, അറിവുണ്ടാകും. പിന്നെ ഇവിടെ പൊതുവെ അങ്ങനെ ഒരു ധാരണയുണ്ട്, ഇങ്ങനെ ആധ്യാത്മിക കാര്യങ്ങളൊക്കെ ബ്രഹ്മവിദ്യാലയത്തിൽ ബ്രഹ്മവിദ്യാർത്ഥികൾക്കാണ്. പിന്നെ സ്വാമിമാരായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ എങ്ങനെയോ ഒരു ധാരണയും ഇവിടെ പ്രചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊണ്ട് മാറ്റമൊന്നും വരത്തില്ല. നിങ്ങൾ നാളെ സ്വാമി ആയി കഴിഞ്ഞാൽ പിന്നെ ഇല്ലായിരുന്നു അവസ്ഥയിലൊക്കെ തന്നെ. വിഷയത്തെ കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റും. അത് ഒരാളുടെ കുറ്റമല്ല, സാഹചര്യങ്ങളും മനുഷ്യനെ അങ്ങനെ ആക്കുന്നതാണ്, ചുറ്റുപാടുകൾ. ഒരാളങ്ങനെ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കണമെന്നില്ല, അങ്ങനെ ആയിപ്പോകുന്നു. എന്തായാലും ഇവിടെ പറയുന്നത് എന്താണ്? ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധം, ഇത് ആവർത്തിച്ച് പറയും. മനനം, ചിന്ത ഉണ്ടേ അറിവ് ഉണ്ടാകത്തുള്ളൂ. അത് അത്തരം പദ്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായ അർത്ഥം പറയാൻ പറ്റില്ല. ഉപമകളിലൂടെ, രൂപകങ്ങളിലൂടെയൊക്കെ കാര്യങ്ങൾ പറയുമ്പം വ്യക്തമായില്ല എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് പലതരത്തിലും വ്യാഖ്യാനിക്കും. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധം, കാര്യം വളരെ വ്യക്തമാണ്. അല്ലേ, മറ്റുള്ള സ്ഥലത്ത് നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നനുസരിച്ചിരിക്കും. ഒരാൾ ഒരു തരത്തിൽ വ്യാഖ്യാനിക്കും, വേറെ ആൾ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കും, അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ധരിക്കും. കൃത്യമായൊരർത്ഥം ആർക്കും പറയാൻ പറ്റില്ല, കാരണം നേരിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. മലയാതിലുണ്ട്, മരുന്ന്, മൂന്ന്, വാമം, പുതിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇന്നതാണെന്ന് കൃത്യമായി പറയാൻ ആർക്കും പറ്റത്തില്ല. എന്തുകൊണ്ട്? കാര്യം നേരിട്ടല്ല പറഞ്ഞിരിക്കുന്നു. പണ്ട് അന്നത്തെ ആ കാലഘട്ടത്തിൽ ഒരു ശൈലി ഇങ്ങനെ കാര്യങ്ങൾ പറയുക, ആ ശൈലിയിൽ ഇങ്ങനെ കവിതകൾ എഴുതുക പറയുക. പറയുന്ന ആളുടെ മനസ്സിൽ ഒരാശയം കാണും, അതിങ്ങനെ പറയുക, പ്രതീകങ്ങളിലൂടെ പറയും. അപ്പോൾ നമുക്ക് ഇന്നതാണെന്ന് ഞാൻ തീർത്ത് പറയത്തില്ല. ഓരോരുത്തരുടെയും മനസ്സിലെന്ത് തോന്നുന്നു അത് എന്നേ പറയാൻ പറ്റും. ഇതാണെങ്കിൽ എനിക്ക് തീർത്തും പറയാം. എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത്? ചിന്തിച്ച് ചിന്തിച്ചുണ്ടാകുന്ന ബോധം എന്ന് പറയാം. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും.